നീലനിറം നമ്മൾ മേളിൽ കാണുന്ന അവിടെ ഉള്ളത് തന്നെയാണ്, ഇല്ലാത്ത കാണുന്നതല്ല. രജ്ജുവിൽ സർപ്പം കാണുന്നെന്ന് വെച്ചാൽ ഇല്ലാത്ത കാണുകയാണ്, അവിടെ ഒന്നുമില്ല. നീലിമ എന്ന് പറയുന്ന അവിടെ ഉള്ളതാണ്. നീല നിറമെന്ന് പറയുന്ന ഒരു ഭൗതിക പ്രതിഭാസം അവിടെയുണ്ട്. ആ നീല നിറം നമ്മൾ കാണുന്നത് ഭ്രാന്തി അല്ല. പിന്നെ എന്താണ് ഭ്രാന്തി? എന്തിനാണ് ഭ്രാന്തി എന്ന് പറയുന്നത്? എന്തിനാണ് ഒരു ബോധമുണ്ട്? ഭ്രാന്തി എന്താണ്? അതായത് ആ നീല നിറം എന്ന് പറയുന്നത് പ്രകാശത്തിന്റെതാണ്. മേളിൽ കാണുന്ന നീല നിറം പ്രകാശത്തിന്റെ നിറമാണ്. സൂര്യപ്രകാശത്തിന് നിറമുണ്ട്. പിന്നെ ഭ്രാന്തി എന്താണ്? അത് ആകാശത്തിന്റെതെന്ന് നമ്മൾ അറിയുന്നതാണ് ഭ്രാന്തി. ആകാശത്തിന്റെ നിറം എന്ന് നമ്മൾ തിരിച്ചറിയും. ആകാശം എന്ന് വെച്ചാൽ സ്പേസ്. സ്പേസ് എന്ന് പറയുമ്പോൾ അതിന് നിറമില്ല. അപ്പോ അവിടെയാണ് നമുക്ക് ഭ്രമം സംഭവിക്കുന്നത്. ഇത്രയേ ഉള്ളൂ അതിനകത്ത് ഭ്രമം. ഒന്നിന്റെ നിറത്തെ, ഏതാണ് പ്രകാശത്തിന്റെ നിറത്തെ, അത് പ്രകാശത്തിന്റേതാണെന്ന് നമ്മൾ അറിയുന്നില്ല. പ്രകാശത്തിന്റെ നിറത്തെ പ്രകാശത്തിന്റേതാണെന്ന് അറിഞ്ഞാൽ അയാൾക്ക് ഭ്രാന്തിയില്ല. പക്ഷെ നമ്മൾ മേലോട്ട് നോക്കുമ്പോൾ എന്താണ് കാണുന്നത്? ആകാശത്തിൽ നിറമുണ്ടെന്നാണ്, സ്പേസിൽ നിറമുണ്ടെന്ന് പറയും. അതാണ് ഭ്രാന്തി. പിന്നെ ഈ നിറം എന്തിന്റെയാണ്? ആ കാണുന്ന നിറം എന്തൊക്കെ അറിയണമെങ്കിൽ ഫിസിക്സ് പഠിച്ചാലേ അറിയാൻ പറ്റും. ഈ നിറം എങ്ങനെ അവിടെ വന്നു, എങ്ങനെ ഉണ്ടാവുന്നു? അത് സാധാരണ ഒരു മനുഷ്യൻ ആകാശത്തെ നോക്കിയിട്ട് ഇത് പ്രകാശത്തിന്റെ നിറമാണ് എന്നറിയാൻ പറ്റില്ല. അതുകൊണ്ട് അവരെന്ത് വിചാരിക്കുന്നു? ഈ കാണുന്ന നീല നിറം ആകാശത്തിന്റെയാണെന്ന്. കാരണം മേലോട്ടിങ്ങനെ നോക്കുമ്പോൾ കാണുന്നതെല്ലാം ആകാശമായിട്ടാ കാണുന്നു. അപ്പോ പഴയ കാലത്ത് പറഞ്ഞിരുന്നു എന്താണ്? ആകാശത്തിന് നിറമില്ല. പഴയ ദാർശനികന്മാര് പറഞ്ഞതും അങ്ങനെ തന്നെ. ഇന്നത്തെ സയൻസിൽ പറയുന്നു എന്താണ്? ആകാശം നിറമുള്ള ഒരു വസ്തുവല്ല, അതൊരു വസ്തുവാണ്. പക്ഷെ അത് നിറമുള്ള വസ്തു അല്ല, അതിലൊരു നിറവുമില്ല. പിന്നെ നിറമൊക്കെ എവിടെ നിന്ന്? അതൊക്കെ പ്രകാശത്തിൽ. അപ്പൊ പ്രകാശത്തിന്റെ നിറത്തെ ആകാശത്തിന്റെ നിറമായിട്ടുള്ള അതിനെ ബ്രഹ്മമെന്ന് പറയും. ഒന്നിലില്ലാത്തത് അതിലുണ്ടെന്നറിയുന്നതാണ് ബ്രഹ്മം. കയറിലില്ലാത്ത സർപ്പം കയറിലുണ്ടെന്നറിയുന്ന ബ്രഹ്മം. മരുഭൂമിയിലില്ലാത്ത ജലം മരുഭൂമിയിലുണ്ടെന്നറിയുന്ന ബ്രഹ്മം. ആകാശത്തിലില്ലാത്ത നിറം ആകാശത്തിൽ ഉണ്ടെന്നറിയുന്ന ബ്രഹ്മം. അവിടെയാണ് ബ്രഹ്മം. പിന്നെ അതിന് വേറൊരു ആ ഒരു അംശത്തിനേ ഉള്ളൂ. ചിലപ്പോ വെള്ളത്തിനത് പോലെ കാണും. അടിത്തട്ടിന്റെ നിറം വെള്ളത്തിന്റെ നിറമായിട്ട് നമ്മൾ ഭ്രമിക്കും. അങ്ങനെ ചിലപ്പോ സംഭവിക്കാറുണ്ട്. മറ്റ് ഭ്രമങ്ങളിൽ നിന്ന് ഇതിനുള്ള വ്യത്യാസം എന്താണ്? മരുഭൂമിയിലെ ജലം, അവിടെ ജലമേ ഇല്ല. ഇല്ലാത്ത ജലം അവിടെ ഉണ്ടെന്ന് തോന്നുകയാണ്. അവിടെ ആകെ ഉള്ളത് എന്താണ്? വായുവും പ്രകാശം. ചൂടുപിടിച്ച വായുവും പ്രകാശവുമാണ് അവിടെ ഉള്ളത്. പക്ഷെ നമ്മൾ കാണുന്ന എന്താണ്? ജലമായിട്ട് നമുക്ക് നമ്മൾ അനുഭവപ്പെടുന്ന ആ ജലം, നമുക്ക് അനുഭവപ്പെടുന്ന ജലം അവിടെ ഇല്ല. പിന്നെ അവിടെ എന്താണ് കാണുന്നത്? അത് പ്രകാശവും ചൂടായ വായുവാണെന്നൊക്കെ അറിയണമെങ്കിൽ അതിന്റെ സയൻസ് മനസ്സിലാക്കിയാലേ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാലും നമ്മൾ വെള്ളം തന്നെ കാണും, തിരയടിക്കുന്നതും ഓളം വെട്ടുന്നതും എല്ലാം കാണും. അപ്പോ അവിടെ നമ്മുടെ ആ കാഴ്ച തന്നെ ഒരു ഭ്രാന്തിയാണ്. ഏത്? ആ വെള്ളത്തിന്റെ കാഴ്ച, ഓളം വെട്ടുന്നത്, അതൊക്കെ ഒരു ഭ്രാന്തിയാണ്. അങ്ങനെ ഇല്ല അവിടെ. വായുവിന്റെ ചലനങ്ങളെ പ്രകാശത്തെയും കണ്ടിട്ട് നമ്മൾ വെള്ളമാണെന്ന് നമുക്ക് തോന്നുകയാണ്. ഇനി കയറിനെ കണ്ടിട്ട് ഒരാൾ സർപ്പമെന്ന് ധരിക്കും, ഒരു തോന്നലാണ്. അങ്ങനെ ഒന്നില്ല അവിടെ. വെറും ക്ഷണികമായ മനസ്സിൽ വരുന്ന, അതിനെ ശരിക്കും വിഭ്രാന്തി എന്ന് പറയുന്നത് കൊണ്ടാണ്. അങ്ങനൊരു സാധനമേ അവിടെ ഇല്ല. പക്ഷെ എന്നാലും നമുക്ക് അനുഭവപ്പെടുന്നു സർപ്പം എന്ന്. ആകാശത്തിന്റെ നീലിമയാണെങ്കിലോ അതിലേത് വിഭാഗത്തിൽപ്പെടും? ഈ പറഞ്ഞ ഏത് വിഭാഗത്തിലാ പെടുന്നു ആകാശത്തിലെ നീലിമ? ആകാശത്തിന്റെ പ്രകാശത്തിന്റെ. ആകാശത്തിന്റെ നീലിമ എന്ന് പറയുന്നത് ഭ്രാന്തിയല്ല, അത് സത്യമാണ്. എന്തുകൊണ്ട്? അവിടെ ശരിക്കും പ്രകാശം ഉണ്ട്, ഉള്ള പ്രകാശം നമ്മൾ കാണുകയാണ്. പ്രകാശത്തിന് നീല നിറം ഉണ്ട്, സൂര്യപ്രകാശത്തിന് കാണുകയാണ്. ഭ്രാന്തിയല്ല, ഈ പറഞ്ഞതുപോലെ അല്ല അത്. എന്നാൽ പിന്നെ ഇവിടെ ഭ്രാന്തി എന്ന് പറഞ്ഞ എന്ത്? ഭ്രാന്തി അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഭ്രാന്തി എന്ന് പറഞ്ഞ എങ്ങനെയാണ്? ആ നിറം ആകാശത്തിന്റെ ആണെന്ന് ഭ്രമിക്കുന്നിടത്താണ് ഭ്രാന്തി. അപ്പോ പ്രകാശത്തിന്റെ നിറം ആകാശത്തിന്റെ ആണെന്ന് ധരിക്കുന്നിടത്ത് ഉള്ള ഒരു ഭ്രാന്തിയേ ഉള്ളു ഇവിടെ. മറ്റൊന്നുപോലെ എന്റെ ഇത് പക്ഷെ പഴയകാലത്ത് ആകാശത്തിന്റെ നീലനിറം ഭ്രാന്തി എന്നാ കരുതിയത്. അതെന്തുകൊണ്ട്? എന്തുകൊണ്ടാണ് അത് കഴിഞ്ഞ ദിവസം പറഞ്ഞത്? അത് പറയാൻ കാരണം ആകാശം ഒന്ന് അതിനൊരു ദ്രവ്യമായും ഒരു പദാർത്ഥമായി കണ്ട് ആകാശം നിറമില്ലാത്തതാണെന്ന് മനസ്സിലാക്കി പഴയകാലത്ത്. ആകാശത്തിന് നിറമില്ല, രൂപമില്ലാത്ത നിറമില്ലാത്തത്, അതിന് നിറമുണ്ടെന്ന് കണ്ടാൽ അത് ഭ്രാന്തിയാണ്. അതിലില്ലാത്ത ഒന്ന് അതിൽ ഉണ്ടെന്ന് കണ്ടാൽ ഭ്രാന്തിയാണ്. നിറം കാണുന്നു എന്ന് പറയുന്നു നമ്മുടെ അനുഭവം. അപ്പോ എന്താണോ അവിടെ ശരിക്കും സംഭവിക്കുന്നതെന്ന് ഇന്ന് ഇന്നത്തെ സയൻസിന്റെ വ്യാഖ്യാനമൊന്നും വന്നുള്ളവർക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് അവരെന്താ വിചാരിച്ചത്? നിറമില്ലാത്ത ആകാശത്തിൽ നിറം കാണുന്നു, നിറമില്ലാത്ത സർപ്പമില്ലാത്ത കയറിൽ സർപ്പത്തെ കാണുന്നു. അതുപോലെ തന്നെ സർപ്പമില്ലാത്ത കയറിൽ സർപ്പം കാണുന്നു, അതുപോലെ നിറമില്ലാത്ത ആകാശത്തിൽ നിറത്തെ കാണുന്നു. അപ്പൊ അത് ഭ്രാന്തിയാണെന്ന് കരുതി. അപ്പോ അത് പഴയ കാലത്ത് പദാർത്ഥ ജ്ഞാനം അത് വെച്ചുകൊണ്ട് പറയുന്നതാണ്. ഇന്നത് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റില്ല. ഇന്ന് ഒന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? നീല നിറം മറ്റേത് നിറവും പോലെ തന്നെയാണ്. മറ്റേത് നിറവും കാണുന്ന പോലെ തന്നെയാണ് നീല നിറം. ഇനി എല്ലാ നിറങ്ങളും ഭ്രാന്തിയാണെങ്കിൽ അതും ഭ്രാന്തി, അങ്ങനെയുള്ളൂ. അല്ലെങ്കിൽ എന്താണ്? മറ്റു നിറങ്ങൾ കാണുന്ന പോലെ തന്നെയാണ്. എന്റെ മുമ്പേ ഇരിക്കുന്ന വസ്തു വെളുപ്പം എന്ന് പറയുന്നത് ഭ്രാന്തി എന്ന് പറയില്ല, അതിന്റെ നിറമാണെന്ന് പറയും. നമ്മുടെ കണ്ണങ്ങനെ സെൻസ് ചെയ്യുന്നുണ്ട് എന്ന ഇന്ന നിറമായിട്ട് നമ്മൾ കാണുന്നു, അത് ഭ്രാന്തിയല്ല. അതുപോലെ തന്നെ ആകാശത്തിൽ കാണുന്ന നീലനിറം നമ്മുടെ കണ്ണിന്റെ ഘടന അങ്ങനെയാണ്, അതിനെ സെൻസ് ചെയ്യുന്ന എന്നുള്ളത് നീലായിട്ട് കാണുന്നു. സർവവും ഭ്രാന്തിയായാലേ അത് ഭ്രാന്തിയാവും. അല്ലെങ്കിൽ എന്താണ്, മറ്റേത് നിറവും കാണുന്ന പോലെ തന്നെയാണ് മേളിൽ നോക്കുമ്പോൾ നീല നിറം കാണും, ഭ്രാന്തിയല്ല. പണ്ട് അതിനെ കുറിച്ച് അറിവില്ലായിരുന്നു എന്തുകൊണ്ട് ആകാശത്ത് നീല നിറം കാണുന്നു. അതറിയാത്തതുകൊണ്ട് എന്ന് പറഞ്ഞു അതൊരു ഭ്രാന്തിയാണെന്ന്. അത് ഭ്രാന്തിയല്ല, മറ്റു നിറങ്ങൾ പോലെ തന്നെ. പക്ഷെ അത് ഭ്രാന്തി എന്ന് പറയുന്നത് എങ്ങനെ? ആകാശത്തിന് നിറമുണ്ടെന്ന് പറയും, സ്പേസിന് നിറമുണ്ടെന്ന് പറഞ്ഞാൽ അത് സ്പേസിന്റെ അല്ല. അപ്പൊ അത് ഒരു ഭ്രാന്തിയാണ്. അപ്പോ നേരത്തെ പറഞ്ഞ തരത്തിലുള്ള പെടുന്നതല്ല അത്. അപ്പോ വളത്ത് സഞ്ചരിക്കുന്നു, അപ്പോ അല്ലെങ്കിൽ ബസ്സിൽ സഞ്ചരിക്കുന്നു, അപ്പോ സൈഡിലെ ബസ്സുകളെല്ലാം പുറകിലോട്ട് പോകുന്നു എന്ന് തോന്നുന്നു. അപ്പൊ അതിന് ചലനം ഇല്ല, അവിടെ വസ്തുക്കളൊന്നും ചലിക്കുന്നില്ല. അപ്പോ ചലനം ഇല്ലാത്തടത്ത് ചലനം നമുക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് ഭ്രാന്തിയാണ്, ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, അത് നിശ്ചലമാണ്. അപ്പൊ അതിനെ എന്ത് ചെയ്യുന്നു? ചലിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത് അത് ഭ്രാന്തിയാണ്. ഇനി ഭൂമി ഇപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ നമ്മൾ നിശ്ചലമായി അനുഭവപ്പെടുന്നു. ഈ ചലനം നമുക്ക് ഗ്രഹിക്കാൻ പറ്റുന്നില്ല. ഭൂമിയിൽ പലതരത്തിലുള്ള ചലനങ്ങൾ ഒരേ സമയം സംഭവിച്ചുകൊണ്ടിരിക്കും. ഭൂമി സ്വയം തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന നമുക്കറിയാൻ പറ്റുന്നില്ല. ഭൂമി സൂര്യനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു, അത് ഭൂമിയുടെ കറക്കം നമുക്കറിയാൻ പറ്റുന്നില്ല. ഭൂമി ഉൾപ്പെട്ട ഈ ഗാലക്സികൾ ചലിച്ചുകൊണ്ടിരിക്കുന്നു, അപ്പോൾ ഭൂമിയും ചലിക്കുകയാണ്, അത് നമുക്കറിയാൻ പറ്റുന്നില്ല. നിരവധി ചലനങ്ങൾ ഭൂമിയിലുണ്ട്, പക്ഷെ നമുക്കറിയാൻ പറ്റുന്നില്ല. അപ്പോ നമ്മുടെ അനുഭവം എന്താണ്? നിശ്ചലം. അപ്പോ അതും ഭ്രാന്തിയാണ്. ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തു ചലിക്കുന്നില്ല എന്നാണ് നമ്മൾ അറിയുന്നത്, ഉറപ്പിച്ചും ചലിക്കുന്നില്ല എന്നാണ്. നമ്മൾ നിശ്ചലമാണ്, സ്ഥിരം. അതുകൊണ്ടാണ് ഭൂമിക്ക് പഴയകാലത്ത് അചല, അസ്ഥിര എന്നൊക്കെ പര്യായ ശബ്ദങ്ങൾ പറഞ്ഞത്. ചലിക്കാത്തത്, സ്ഥിരമായിരിക്കുന്നു. ഭൂമിയുടെ ചലനത്തെ അറിയില്ലായിരുന്നു. ഇതൊക്കെ ഭ്രാന്തിയാണ്. പക്ഷെ ആകാശം നീലുമ്പോൾ ഭ്രാന്തിയല്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ് നിറമുണ്ട്? പിന്നെ ഭ്രാന്തി എന്താണ്? ആകാശത്തിന്റേതാണ്. ആകാശത്തിന്റേതെന്നറിയുന്നത് അത് ഭ്രാന്തിയാണ്. അത് ഇന്ന് നമ്മൾ വ്യാഖ്യാനിക്കുന്നത്, പണ്ട് ഇങ്ങനെയല്ല വ്യാഖ്യാനിച്ചിരുന്നു. പഴയകാലത്ത് ഇന്ന് ഇപ്പൊ ഈ ഞാൻ പറയും പോലെയല്ല പഴയകാലത്ത് ഇത് മനസ്സിലാക്കിയത്. പഴയകാലത്ത് വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയാണ്? ആകാശത്തിന് നീലനിറം ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നത് ഒരു ഭ്രാന്തിയാണെന്നാണ്. ആ നീലനിറം ഭ്രാന്തി. ആകാശത്തിന് നിറമില്ല, അതിന് നിറമുണ്ടെന്ന് തോന്നുന്നു ഭ്രാന്തി. ഇന്നത്തെ നമ്മുടെ ആധുനികമായ അറിവ് വെച്ചാണ് പറയുന്നത് ഭ്രാന്തിയല്ല, മറിച്ച് അത് ആകാശത്തിന്റെയാണെന്നറിയുന്നതാണ് ഭ്രാന്തി. ആകാശം എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കണം എന്താണ്? മേളിൽ കാണുന്ന ഒരാകാശം എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല ആകാശം എന്ന് വെച്ചാൽ സ്പേസ് എന്നാണ്. നമ്മളീ കാണുന്നത് അറ്റ്മോസ്ഫിയറാണ്, മേളിലോട്ട് പോകുമ്പോൾ കാണും, അതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ കാണുന്നു. അത് അതിൽ ഈ നീലനിറം കാണുന്നു, പല നിറങ്ങളും കാണുന്നുണ്ട്, അതൊക്കെ വെളിച്ചത്തിന്റെ പല നിറങ്ങൾ കാണുന്നു. അപ്പൊ ആ ഒരു അംശത്തിലാണ് എടുക്കേണ്ടത്. അപ്പൊ ഇവിടെ എങ്ങനെയാണ്? ആത്മാവിൽ ജഗത്ത് കാണുന്നത് ആകാശത്തിൽ നീലനിറം കാണും പോലെ എന്ന് പറയുമ്പോൾ പഴയ വ്യാഖ്യാനം അനുസരിച്ച് ഇത് പറയുന്നതാണ്. പണ്ടത്തെ കാഴ്ചപ്പാടനുസരിച്ച് നമ്മൾ വിശദീകരിക്കുമ്പോഴും മനസ്സിലാകുമ്പോഴും ഇന്നത്തെ കാഴ്ചപ്പാടും മനസ്സിലാകണം. പഴയ കാഴ്ചപ്പാടനുസരിച്ച് എന്താണ്? ആകാശത്തിൽ നീലനിറം ഇല്ല, ഉണ്ടെന്ന് തോന്നുന്നു. അതുപോലെ ആത്മാവിൽ പ്രപഞ്ചമില്ല, പ്രപഞ്ചമുണ്ടെന്ന് തോന്നുന്നു എന്നാണ്. അപ്പൊ ഇത് പഴയ വ്യാഖ്യാനം അനുസരിച്ചിട്ടാണ്. പഴയ ചില ഉദാഹരണങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ പഴയ രീതിയിൽ തന്നെ മനസ്സിലാക്കാൻ പോയാൽ കുഴപ്പം വരും. നീലനിറം ഭ്രാന്തിയാണെന്ന് പറഞ്ഞാൽ ഇന്ന് ചിലപ്പോൾ ആരും അംഗീകരിച്ചു തരും. അപ്പോ ആത്മാവിൽ പ്രപഞ്ചം എന്ന് പറയുന്നത് ദൃശ്യതയെ ജഗതാത്മ പഴയ രീതിയിൽ തന്നെ ഇത് വ്യാഖ്യാനിച്ച് മനസ്സിലാക്കും. അങ്ങനെ നിറമില്ലാത്ത ആകാശത്തിൽ നിറം കാണുന്നത് പോലെ പ്രപഞ്ചമില്ലാത്ത ആത്മാവിൽ പ്രപഞ്ചം അനുഭവപ്പെടുന്നു എന്ന് അദ്വൈതിയുടെ കാഴ്ചപ്പാട് അനുസരിച്ച് നമുക്ക് വ്യാഖ്യാനം. അപ്പൊ പഴയ വ്യാഖ്യാനം അത് മതി, പക്ഷെ ഇതും അറിഞ്ഞിരിക്കണം. ഇത് പഴയ അറിവ് വെച്ച് പഴയ കാലത്ത് പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, ഇന്ന് അറിവ് മാറി എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇനി മാറിയ അറിവ് അനുസരിച്ച് നോക്കിയാണെങ്കിൽ ആകാശത്തിന്റേതാണ് എന്ന് കരുതുന്നത് ഭ്രാന്തിയാണ്. അതുപോലെ ഈ പ്രപഞ്ചം ആത്മാവിന്റേതാണെന്ന് കരുതി അത് ഭ്രാന്തിയാണ്. അങ്ങനെ വിശദീകരിക്കും. പ്രപഞ്ചം ആത്മാവിന്റേതാണെന്ന് കരുതിയാൽ അത് ഭ്രാന്തിയാണ്. വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം, നമ്മുടെ ശരീരം തന്നെ അത് ആത്മാവിന്റേതാണെന്ന് കരുതിയ ഭ്രാന്തിയാണ്. നമ്മൾ പറയുമല്ലോ എന്റെ ശരീരം, അപ്പൊ ആത്മാവിന്റേതാണ് ഈ ശരീരം എന്ന് കരുതിയ അതൊരു വിഭ്രാന്തിയാണ്. ശരീരം ആത്മാവിന്റേതല്ല. അങ്ങനെ എന്തുകൊണ്ട് അതില്ലാത്തതാണ്? ഇവിടെ പറയുന്നതനുസരിച്ച് കാണപ്പെടുന്നതാണ്, വാസ്തവത്തിലില്ലാത്തതാണ് എന്ന് അനുഭവപ്പെടുന്നതാണ് എന്ന് മനസ്സിലാക്കും പഴയ രീതി അനുസരിച്ച്. ഇതിന്റെ ദീതി വ്യാഖ്യാനത്തില് കാനൽ ജലം ഗഗന നീലം അസത്യം അബ്രസൂലം തുടർന്ന് വിലസം ഗഗന അതിസത്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്വൈതീവിയിലെ ഒരു പാഠം തുടർന്ന് വിലസം ഗഗന അതിസത്യം. ഇത് കുറച്ചുകൂടെ നല്ലൊരു പാഠമാണ് അർത്ഥം പറയാൻ. ഇപ്പൊ അദ്വൈതീവിയിൽ പ്രിന്റ് ചെയ്ത് വരുന്ന ഇങ്ങനെയല്ല, അത് വിശദീകരിച്ചപ്പോ ഞാൻ അവിടെ പറഞ്ഞതാണ്. കുറച്ചുകൂടെ യോജിക്കുന്ന ഒരു പാഠം ഇതാണ്, തുടർന്ന് വിലസം ഗഗനാദി സത്യം നാലാമത്തെ വരി. അടുത്തത് രണ്ടാമത്തെ, മനസ്സോ അനന്യയാ സർവം കൽപ്യതേ അവിദ്യയാ ജഗത് വിദ്യയാ അസൗ ലയം യാതി തദാലേഖ്യ മനസ്സഹ അനന്യയാ സർവം കൽപ്യതേ അവിദ്യയാ ജഗത് വിദ്യയാ അസൗ ലയം യാതി. തഥാ ആലേഖ്യം ഇവ അഖിലം അതിന്റെ അന്വയം മനസ്സഹ അനന്യയാ അവിദ്യയാ സർവം ജഗത്ത് കൽപ്യതേ. അസോ വിദ്യയാ ലയം യാതി തദാ അഖിലം ആലേഖ്യം ഇവ ഭവതി. ഭവതി എന്നുള്ള ചേർത്ത് ആദ്യത്തെ രണ്ടുപേരും ഈ പറയുന്ന എന്താണ്? മനസ്സഹ അനന്യയാ അവിദ്യയാ സർവം ജഗത് കൽപ്പിതേ. മനസ്സഹ അനന്യയാ അവിദ്യ, മനസ്സിനോട് അനന്യമായിരിക്കുന്ന അവിദ്യയാൽ, അവിദ്യ കൊണ്ട്, മനസ്സിൽ നിന്നും അന്യമല്ലാത്ത അവിദ്യ കൊണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സാകുന്ന അവിദ്യ കൊണ്ട്, മനസ്സാകുന്ന അവിദ്യ. അതായത് മനസ്സും അവിദ്യയും ഒന്നെന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? സർവം ജഗത് കൽപ്പിതേ, ഈ ലോകം മുഴുവൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ലോകം കൽപ്പിതമാണ്. എന്തുകൊണ്ട് കൽപ്പിതമാണ്? മനസ്സ് അതെന്താണ്? അത് തന്നെ വിദ്യ. ഇവിടെ മനസ്സ് അവിദ്യ രണ്ടും ഒന്നാണെന്നാ പറയുന്നത്. ഇതും വാസിഷ്ഠത്തിലൊക്കെ നിരന്തരം പറയുന്ന കാര്യമാണ്, മനസ്സും അവിദ്യയും ഒന്ന് തന്നെ. രണ്ടു കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഒന്ന് എന്താണ്? ഈ ലോകം ജഗത്ത് കൽപ്പിതമാണ്. അത് എന്തുകൊണ്ടാണ് കൽപ്പിച്ചിരിക്കുന്നത്? അവിദ്യ കൊണ്ട്, അല്ലെങ്കിൽ മനസ്സാകുന്ന അവിദ്യ കൊണ്ട്, അല്ലെങ്കിൽ അവിദ്യയാകുന്ന മനസ്സുകൊണ്ട്. പിന്നെ എവിടെ കൽപ്പിച്ചിരിക്കുന്നു എന്നുമ്പ് പറഞ്ഞാണ് ആത്മാവിൽ. ആത്മാവിൽ മനസ്സാകുന്ന അവിദ്യ കൊണ്ട് ഈ ലോകത്തെ കൽപ്പിച്ചിരിക്കുന്നു. ആര് കൽപ്പിച്ചു? ആത്മാവിന് കൽപ്പിക്കുന്നു. ആത്മാവ് ആത്മാവിൽ ലോകത്തെ കൽപ്പിച്ചു. എന്തുകൊണ്ട്? മനസ്സുകൊണ്ട്. മനസ്സെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ എല്ലാം ഉള്ളിലിരിക്കുന്നതാണ് മനസ്സ്. അവിദ്യ എന്ന് പറയുന്നതോ? അത് വേദാന്ത ശാസ്ത്രങ്ങളിൽ പറയുന്നതാണ്, അദ്വൈത ശാസ്ത്രത്തിൽ പറയുന്നതാണ് അവിദ്യ. ഉപനിഷത്തുകളിലും ഗീതയിലും ഒക്കെ പറയാം അവിദ്യ. അപ്പൊ ആ അവിദ്യ എന്ന് പറഞ്ഞാൽ നമുക്ക് ശാസ്ത്രങ്ങളിൽ നിന്നേ മനസ്സിലാവും. മനസ്സെന്ന് പറഞ്ഞാൽ നമ്മുടെ അനുഭവത്തിലുള്ളതാണ്. അപ്പൊ ഈ ശാസ്ത്രങ്ങളിൽ പറയുന്ന ആ അവിദ്യ അത് നമ്മുടെ ഈ മനസ്സ് തന്നെ എന്നാണ് ഇവിടെ പറയുന്നത്. രണ്ട് രണ്ടല്ല. അവിദ്യ തന്നെ മനസ്സായിരിക്കുന്നു എന്ന് മനസ്സിലാക്കും. അപ്പോൾ അദ്വൈതകൾ പറയുന്നത് എന്താണ്? ഈ ജഗത്തിന് മൂലകാരണമായിരിക്കുന്നു, മൂലകാരണമായിരിക്കുന്ന ഒന്നാണ് അവിദ്യ. അവിദ്യ തന്നെയാണ് നമ്മുടെ ഉള്ളിൽ മനസ്സായിരിക്കുന്നു. നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ ഓരോന്ന് കൽപ്പിക്കുന്നുണ്ട്. കൽപ്പനകൾ നമ്മുടെ മനസ്സിൽ നിരന്തരം നടക്കുന്നു. കൽപ്പന എന്ന് വെച്ചാൽ നമ്മുടെ ചിന്തകളെല്ലാം കൽപ്പനയാണ്. ഓരോ വിഷയങ്ങളെ കുറിച്ച് നമ്മൾ നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ആ ചിന്ത തന്നെയാണ് കൽപ്പന. മനസ്സെന്ന് പറയുന്നത് സങ്കല്പവും വികല്പവുമാണെന്ന് പറയും. അപ്പൊ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന എല്ലാ ചിന്തകളെയും ചേർത്താണ് മനസ്സെന്ന് വിളിക്കുന്നത്. ചിന്തകളുടെ ആകത്തുകയാണ് മനസ്സ്. ഈ ലോകം, നമ്മൾക്ക് അനുഭവപ്പെടുന്ന ഈ ലോകം, ജഗത്ത്, അത് നമ്മുടെ ചിന്തകൾ കൽപ്പിക്കുന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ള കാര്യമാണ്. നമ്മുടെ മനസ്സ് സാറിന് ചിന്തിക്കുന്ന എന്താണ്? ഈ ലോകത്തിനകത്തുള്ള കാര്യങ്ങൾ വേണ്ടി വന്നാൽ ലോകത്തിന് പുറത്തുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കും. സങ്കല്പിക്കുന്ന എന്ത് സങ്കല്പിക്കാം? സാധാരണഗതിയിൽ നമ്മൾ എന്താണ് അനുഭവപ്പെടുന്നത്, ആ അനുഭവത്തെ തുടർന്നാണ് ചിന്ത. എന്റെ മുമ്പിൽ പുസ്തകം ഇരിക്കുന്നു, ഇതെന്റെ അനുഭവമാണ്. ഇതിനെ തുടർന്ന് ഞാൻ പലതും ചിന്തിക്കുന്നു. ഈ പുസ്തകത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുന്നു. സാധാരണ അങ്ങനെയാണ്. നമ്മുടെ അനുഭവം, പ്രപഞ്ചാനുഭവം, അതിനെ തുടർന്ന് പ്രപഞ്ചത്തെ കുറിച്ചുള്ള ചിന്തകളാണ്. അതിനാണ് കൽപ്പന എന്ന് പറയുന്നത്. അത് ചിലത് ശരിയായിരിക്കും, ചിലത് തെറ്റായിരിക്കും, സത്യമായിരിക്കും, അസത്യമായിരിക്കും, പലതരത്തിലും വരാം. അനുഭവം, പിന്നെ ചിന്ത, പിന്നെ നമ്മൾ അനുഭവിക്കാത്തതിനെയും ഭാവനയും കാണും. മുമ്പ് അനുഭവിച്ചതിനെ സ്മൃതിയിൽ, സ്മരണയിൽ കാണും. ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് കൽപ്പന എന്ന് പറയുന്നത്. ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, എന്റെ മുമ്പിൽ ഈ വസ്തുക്കളൊക്കെ ഇരിക്കുന്നു. അപ്പൊ ഈ അനുഭവം, ഇതിനെയും കൽപ്പന എന്ന് പറയും. ഇവിടെ നമ്മളൊന്നിനെ അറിഞ്ഞിട്ട് പിന്നെ അതിനെ കുറിച്ച് കൽപ്പിക്കുന്നതല്ല. നമ്മുടെ ഈ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാം തന്നെ നമ്മുടെ കൽപ്പനയാണ് എന്നാണ് അദ്വൈതികൾ പറയുന്നത്. എന്നുവെച്ചാൽ നമ്മുടെ കൽപ്പനയിലാണ് ഇതെല്ലാം നിലനിൽക്കുന്നത്. നമ്മുടെ കൽപ്പനകളിലാണ് എല്ലാം നിലനിൽക്കുന്നത്. അപ്പൊ അത്, ആ കൽപ്പന എന്ന് പറയുന്ന മനസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിലിരിക്കുന്ന നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഈ മനസ്സല്ല. അതുകൊണ്ടാണ് അതിനെ പറഞ്ഞ അവിദ്യ എന്ന് പറഞ്ഞത്. അവിദ്യ മനോരൂപത്തെ നമ്മളിരിക്കുകയാണ്. പക്ഷെ അതെന്താണ് അവിദ്യ എന്ന് പറയുന്നത്? ആത്മാവിൽ സ്ഥിതി ചെയ്യുന്ന ഒന്ന് അത് ജഗത്തിന് കൽപ്പിക്കുന്നു. ആ വിദ്യ ഓരോ നമ്മളിൽ ഓരോരുത്തരിലും വരുമ്പോൾ അത് മനസ്സിന്റെ രൂപത്തിയിരിക്കും. ഇപ്പോ സർവ ജീവന്മാരെ എടുത്തു കഴിഞ്ഞാൽ അവരിലെല്ലാവരും ഇരിക്കുന്ന ഈ മനസ്സെന്ന് പറയുന്നത് ഈ ലോകത്തിന് കൽപ്പിക്കുന്ന അവിദ്യയുടെ ഒരു ചെറിയ രൂപമാണ്. ഇപ്പൊ ശരിക്കും ഈ ലോകത്തെ കൽപ്പിക്കുന്നത് അവിദ്യയാണ്. ആ വിദ്യ എവിടെ ഇരിക്കുന്നു? ആത്മാവിലിരിക്കുന്നു. അതിന്റെ ഒരു ചെറിയ രൂപമായ മനസ്സ് എവിടെ ഇരിക്കുന്നു? നമ്മളിലിരിക്കുന്നു. അപ്പൊ ഈ പ്രപഞ്ചത്തെ മൊത്തം കൽപ്പിക്കുന്നത് അവിദ്യ. നമ്മൾ നമ്മുടേതായ ചെറിയ ചെറിയ കൽപ്പനകൾ നമ്മളും ചെയ്യും. എന്ന് മനസ്സിലാക്കാനേ പറ്റും. അല്ല, നമ്മൾ കൽപ്പിക്കുന്നതാണ് ഈ ലോകം, അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മൾ കൽപ്പിക്കുന്നതെന്തോ അത് ലോകം എന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? നമ്മളെ കൽപ്പിക്കാത്ത നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. നമ്മുടെ കൽപ്പന അനുസരിച്ചല്ല ഇവിടെ കാര്യങ്ങൾ നടക്കുന്നു. ആ ഓരോരുത്തരുടെയും ചിന്ത തന്നെ കൽപ്പന എന്ന് പറയുന്നു. ഓരോരുത്തരിലും വേറെ വേറെയാണ്. ഓരോരുത്തരും കൽപ്പന വേറെയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തോ എന്താ സംഭവിക്കുന്നത്? പുറമേ ഒരു വസ്തുണ്ട്, ആ വസ്തുവിനെ കുറിച്ച് നമ്മൾ കൽപ്പിക്കുന്നു. എന്റെ മുമ്പിൽ ഇരിക്കുന്ന മൊബൈലാണ്, എല്ലാവർക്കും ഇത് മൊബൈലാണ്. ഞാൻ കൽപ്പിച്ച് മൊബൈലാക്കിയല്ല. ആ മൊബൈലിനെ സംബന്ധിച്ച് ഓരോരുത്തർക്കും വേറെ വേറെ കൽപ്പനകളാണ്. അത്രയും നമുക്ക് സാധ്യമാണ്, നമ്മുടെ മനസ്സിന് അത്രയും സാധ്യമാവും. എന്റെ മനസ്സിന്റെ കൽപ്പന കൊണ്ടൊരു മൊബൈൽ ഇവിടെ ഉണ്ടാക്കാൻ എനിക്ക് പറ്റത്തില്ല. അത് ഫാക്ടറിയിൽ തന്നെ ഉണ്ടാവും. പക്ഷെ അവിദ്യ അങ്ങനെയല്ല. അവിദ്യ എന്ന് പറയുന്നത് അവിദ്യ കൽപ്പിതമാണ് പ്രപഞ്ചം മുഴുവൻ. എന്നാൽ അതേ അവിദ്യ തന്നെ നമ്മളിൽ വന്ന് മനസ്സായിരിക്കുമ്പോൾ ആ മനസ്സിന് ഒരുപാട് പരിമിതികളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കൽപ്പിച്ച അതുപോലെ ഒന്നും സംഭവിക്കാത്ത, ഒന്നും ഉണ്ടാകാത്ത. ചിലതൊക്കെ സംഭവിക്കും, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ശക്തിക്കനുസരിച്ച് നമ്മൾ കൽപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കും. ചെറിയ കാര്യങ്ങൾ അവിദ്യ അങ്ങനെയല്ല. അവിദ്യ കൽപ്പിതമാണ് ഈ പ്രപഞ്ചം എന്നാണ് പറയുന്നത്. പക്ഷെ ആ വിദ്യ എന്നെ മനസ്സായിരിക്കുന്നു. അതാണ് മനസ്സിൽ നിന്ന് വേറെയല്ല അവിദ്യ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞു സങ്കല്പം മാത്രേണ പരമേശ്വര. എവിടെ പ്രപഞ്ച സങ്കല്പം കൊണ്ട് സൃഷ്ടിച്ചു എന്ന് വരുന്നു, അവിടെ എല്ലാം മനസ്സിലാക്കണം. ആ സങ്കല്പം എന്ന് പറയുന്നത് ഈശ്വര സങ്കല്പമാണ് എന്ന് മനസ്സിലാക്കണം. നമ്മുടെ സങ്കല്പം നമുക്ക് ആർക്ക് സങ്കല്പിച്ച് ലോകത്തെ സൃഷ്ടിക്കാനുള്ള ശേഷിയൊന്നുമില്ല. നമ്മുടെ ചെറിയ സങ്കല്പങ്ങൾ പോലും വേസ്റ്റായി നടക്കുന്നില്ല. സങ്കല്പം കൊണ്ട് എന്ത് ചെയ്യാൻ? അവിടെ സങ്കല്പമെന്നും മനസ്സെന്നും അവിദ്യ എന്നും എല്ലാം പറയുന്ന ഈശ്വരന്റെ ആ ശക്തിയാണ് പറയുന്നത്. അവന് അവിദ്യ എന്നോ മായെന്നോ സങ്കല്പം എന്നോ എന്ത് പേരിട്ട് വേണോ വിളിക്കാം. പക്ഷെ അവിടെ മനസ്സിലായി പോണം അത് ഈശ്വരന്റേതാണ്. ആ ഈശ്വരൻ എന്ന് പറയുന്നത് ലോകത്തിന്റെ സൃഷ്ടികർത്താവായിരിക്കുന്ന ഈശ്വരനാണ്. അങ്ങനെ ലോകത്തിന്റെ സൃഷ്ടികർത്താവായിരിക്കുന്ന ഈശ്വരൻ ഏകനായിരിക്കുന്ന ഈശ്വരൻ ആ ഈശ്വരനെ സൃഷ്ടിക്കാനുള്ള ശേഷി നമുക്ക് പലതരത്തിലുള്ള കഴിവുകളും ശേഷിയൊക്കെ ഉണ്ടാകാം. പക്ഷെ നമുക്കൊരിക്കലും ഈശ്വരനാകാൻ പറ്റത്തില്ല. മനുഷ്യൻ എന്തുകൊണ്ട്? മനുഷ്യൻ ഈശ്വരനാകാൻ പറ്റില്ല എന്തുകൊണ്ടാണ്? സൃഷ്ടിക്കാൻ പറ്റില്ല. സങ്കല്പിച്ച് സൃഷ്ടിക്കാൻ ഈ സൂര്യചന്ദ്രൻ ഈ ബ്രഹ്മാണ്ടം ഇതിനൊക്കെ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റും. അത് പറ്റത്തില്ല. അത് നടക്കുന്ന കാര്യമില്ല. അത് ഈശ്വരൻ ഏകൻ ഒരു ഈശ്വരനേ ഉള്ളൂ. ആ ഈശ്വരന് മാത്രമേ സങ്കല്പം കൊണ്ട് ലോകത്തെയൊക്കെ സൃഷ്ടിക്കാൻ പറ്റും. നമുക്കത് പറ്റത്തില്ല. അതുകൊണ്ട് മനുഷ്യനൊരിക്കലും ഈശ്വരനാകാൻ പറ്റത്തില്ല. മനുഷ്യനെന്തായാലും മനുഷ്യനായിരിക്കാനേ പറ്റും. പിന്നെ ഈശ്വരീയമായ ഗുണങ്ങൾ, നല്ല ഗുണങ്ങളൊക്കെ ഉള്ള ഒരാളാണ് നമുക്ക് ഈശ്വരൻ എന്ന് പറയാം. നല്ല ഗുണമുള്ള ഒരാളാണ്. അല്ലാതെ ഈശ്വരനാവണമെങ്കിൽ എന്ത് വേണം? ലോകത്തെ സൃഷ്ടിക്കണം, സംഹരിക്കണം, ഒന്നും പറ്റില്ല. മനുഷ്യൻ മനുഷ്യനെന്ന് പറയുമ്പോൾ എന്താണ്? ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നവനാണ്. ജനിക്കുന്നു, അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ജനിക്കുന്നു, വളരുന്നു, രോഗങ്ങൾ കഷ്ടപ്പാടുകളൊക്കെ വരുന്നു, അവസാനം മരിച്ചു പോകും. ഇത് വേണോ ഈശ്വരൻ? ആണോ? മനുഷ്യന് ഈശ്വരനാകാൻ പറ്റത്തില്ല. പിന്നെ നല്ല ഗുണങ്ങളുള്ള മനുഷ്യനെ നമ്മൾ ഈശ്വരൻ എന്ന് വിളിക്കുന്നതിൽ തെറ്റില്ല. നല്ല ഗുണങ്ങളുള്ളത് കൊണ്ടാണ്. അതൊരു സ്തുതിയാണ്, ഈശ്വരീയമായ ഗുണങ്ങളുണ്ടെന്ന് പറയുന്നത്. അതിൽ തെറ്റില്ല അങ്ങനെ പറയുന്നില്ല. അപ്പൊ ഇവിടെ അവിദ്യ എന്ന് പറയുന്നത് ഈശ്വരന്റെ അവിദ്യയാണ് പറയുന്നത്. മനസ്സെന്ന് പറയുന്നത് അപ്പൊ മനുഷ്യന്റെ അല്ല. പിന്നെ മനുഷ്യന്റെ സൃഷ്ടി എന്ന് പറയുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവനും ചെയ്യുന്നുണ്ടോ? അത് ഈശ്വരൻ സൃഷ്ടിച്ച ലോകത്തിൽ അവൻ പലതും ചെയ്യുന്നുണ്ട്. ഈശ്വരൻ സൃഷ്ടിച്ച ലോകത്തിൽ അവൻ എന്ത് ചെയ്യുന്നു? റോഡുണ്ടാക്കുന്നു, പാലമുണ്ടാക്കുന്നു, കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നു, എന്തെല്ലാം ചെയ്യുന്നു. അതുകൊണ്ട് അവൻ ഈശ്വരനാകും? ഒരിക്കലും. അപ്പോ ഇവിടെ പറയുന്ന മനസ്സ്, സങ്കല്പം, എപ്പോഴും ഓർക്കണം, അവിദ്യ എന്നൊക്കെ പറയുന്ന ഈശ്വരന്റേതാണ്. ഈ ജനിച്ച് മരിക്കുന്ന മനുഷ്യന്റേത് അല്ല. മനുഷ്യന് ഈശ്വരനാകാൻ പറ്റി. മനുഷ്യന് നല്ല മനുഷ്യനാകാൻ പറ്റും. നല്ല മനുഷ്യനൊക്കെ എന്ത് വിളിക്കാം? ഈശ്വരൻ എന്ന് വിളിക്കാം. അത് പറയാം, നല്ല മനുഷ്യൻ ഈശ്വരനാണ്. പരോപകാരം ചെയ്യുന്നവർ, മറ്റുള്ളവരുടെ കമ്പാഷൻ, എമ്പതി ഒക്കെ ഉള്ള ആൾക്കാർ, അവരൊക്കെ ഈശ്വരൻ എന്ന് വിളിക്കുന്നവർ നല്ല മനുഷ്യരായതുകൊണ്ടാണ്. ശരി.